കരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി നിമിനേരമെന്തിനൊത്തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരി തൻ ചുംബന കുങ്കുമമല്ലേറുതു നന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുത്തുള്ളി ഉറങ്ങി കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ മുടിയിഴക്കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി നിമിനേരമെന്തിനൊത്തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി ൂർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ ദലമർമ്മരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തുടുവിരലാലെ കവിതകളെഴുതിയതാരേ മുകുളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി നിമിനേരമെന്തിനൊത്തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരി തൻ ചുംബന കുങ്കുമമല്ലേറുതു നന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി.